നമ്മുടെ നാട് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. നമ്മുടെ നാട്, നമ്മുടെ നാടിൻ്റെ മണം, ആ നാടിൻ്റെ മണമുള്ള ഗാനങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷവും സമാധാനമൊക്കെ തോന്നാറുണ്ട്. ആ നാടിൻ്റെ മണമുള്ള, മണ്ണിൻ്റെ മണമുള്ള നാടൻ ഷീലുമായി അഡ്രസ് ഈദ് മുബാറക്കിൽ അബുദാബി മലയാളി സമാജം സമർപ്പിക്കുന്ന ഈദ് സംഗീത വിരുന്നിൽ ഞങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് ആനയിക്കുകയാണ് നാടൻ പാട്ടിൻ്റെ കൂട്ടുകാരി പ്രസീദ. പ്രസീദയെ ഞാൻ വിളിച്ചു ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടിച്ചു പൊളിക്കല്ലേ ആർപ്പേ. അറിവുമില്ലേ തിരിവുമില്ലേ, നാലു കോടി 42 ഈശ്വരന്മാർ തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പന പൂപ്പമാരെ. എങ്ങട കർമ്മോ കൈക്കൊള്ളണട്ടോ എൻ്റെ അപ്പന പൂപ്പമാരെ. ഹലാഹലാമുണ്ടാഹലാഹലാമുണ്ടാഹലാന്തകൻ തൻ്റെ ബാല വെടിഞ്ഞോടി വാ പടിവേല വാ നീലമയിലേറിവാ. ഹലാഹലാമുണ്ടാഹലാഹലാമുണ്ടാഹലാന്തകൻ തൻ്റെ ബാല വെടിഞ്ഞോടി വാ പടിവേല വാ നീലമയിലേറിവാ. ഹലാഹലാമുണ്ടാഹലാഹലാമുണ്ടാഹലാന്തകൻ തൻ്റെ ബാല വെടിഞ്ഞോടി വാ. കുമാരീതൻ എന്തക്കളെ പേറി വാണിടുവാനോടിവാ പടിവേലവാ നീലമയിലേറിവാ. ഹലാഹലാമുണ്ടാഹലാഹലാമുണ്ടാഹലാന്തകൻ ബാല വെടിഞ്ഞോടിവാ പടിവേലവാ നീലമയിലേറിവാ. കുന്നിൻ കുമാരീതൻ കുന്നിൻ കുമാരീതൻ അന്നത്തടം വെട്ടി സുന്ദരതാരാവാ Thank you.